സംജസ്റ്റിസി. അതുപോലെ തന്നെ ചരും വരുന്നു ഖരിജ വാവസാനി. ഇതില് ക്രമത്തിലാണ് വരുന്നത്, ജസ്തും സ്റ്റുത്തും ചെറുപ്പും. അതിൽ സ്റ്റുത്വം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പക്ഷെ നമ്മൾ തുടങ്ങി എല്ലാ ഉദാഹരണങ്ങളും എടുത്തില്ല. കാരണം എടുക്കാത്ത പ്രധാന കാരണം, ഈ ജസ്തും പഠിച്ചു കഴിഞ്ഞാലേ അത് പഠിക്കാൻ പറ്റൂ. സിദ്ധാന്തമതിയിൽ ക്രമത്തിനല്ല കൊടുത്തിരിക്കുന്നെങ്കിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം അത് വരണം. അത് വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ മാറ്റിവെച്ച് ഇനി നമുക്ക് അതിലേക്ക് നോക്കാം. സ്തോഹു സ്റ്റുനാ സ്റ്റുഹു മുമ്പ് പഠിച്ച സൂത്രമാണ് ഹൽസന്ധിയിൽ ആദ്യത്തെ സൂത്രം. സകാരതവർഗയോ സകാരചവർഗാഭ്യാം യോഗേ സകാരചവർഗസ്തഹ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അന്ന് പറഞ്ഞതാണ് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഒന്ന് സകാരതവർഗം, മറ്റൊന്ന് ശകാരചവർഗം. സകാരവും തവർഗവും എന്ന് വെച്ചാൽ തവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ, ശകാരവും ചവർഗവും ചവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ. ഇവ അടുത്തടുത്ത് വന്നാൽ അതാണ് യോഗം എന്ന് പറയുന്നത്, അടുത്തടുത്ത് വരിക. അത് പൂർവപരം അങ്ങനെയൊന്നുമില്ല, അടുത്തടുത്ത് വന്നാൽ മതി. പിന്നെ അതിന് നിഷേധങ്ങളൊക്കെ വരും. ഇത് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കണമെന്ന് സാമാന്യ നിയമം പറയുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സകാര തവർഗങ്ങളുടെ സ്ഥാനത്ത് ശകാര ചവർഗം വരും. അതാണ് നമ്മൾ പറഞ്ഞത്. അതിന് നമ്മൾ ആദ്യം ഒരു ഉദാഹരണം ചെയ്തു. എന്തായിരുന്നു അന്ന് നമ്മൾ ചെയ്തത്? ഉണ്ടോ? ആ ഗുരുസ് ചരതി. ഇവിടെ കാണും ഗുരുസ് ചരതി, തരതിയെങ്കിൽ തരതി, ഗുരുസ് തരതി. സകാര തവർഗങ്ങൾ തരതിയാണ്, കാരണം ഇവിടെ സകാര തവർഗം ചരതി. തരതി വരുമ്പോഴത്തേക്ക് അവിടെ ചവർഗം വന്നില്ലല്ലോ. ചരതി വന്നാലേ വരത്തുള്ളൂ സകാര ചവർഗം. ഇവിടെ സകാര ചവർഗയോഗമാണ്. സകാരം ആദ്യം വന്നിരിക്കുന്നു, അതിന്റെ യോഗം അടുത്ത് വന്നത് ചകാരം. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഗുരുസ് സസജുഷുരു വരും. ഒരു വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ഓരോരോ അപ്പുഴത്ത് അത് അപ്പുഴത്തേക്ക് വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണോ പൂർവ്വത്തിൽ അധാരമില്ല. ഹസിച്ച ഉത്തും വരുമോ? പൂർവ്വത്തിലായില്ല. ഭൂവകോകോ പൂർവസിയോ അശി വരത്തില്ല. എന്തുകൊണ്ട് പൂർവ്വത്തിലായില്ല? അത് വരണമെങ്കിൽ പൂർവ്വം നോക്കണം. ഇവിടെ ഊ ഇരിക്കുന്നു, അതുകൊണ്ട് എന്ത് വരുന്നു? സസക്ഷുരു വന്നു, ഖരവസാനിയോർ വിസർജനീയ വന്നു, വിസർഗം വന്നു, വിസർജനീയസ്യ സ വന്നു. പറയുന്നു സ്തോസ്തുനസു. സകാര ചവർഗങ്ങളുടെ യോഗം വരുമ്പോൾ ആദേശം വരുന്ന യഥാസംഖ്യം വരണം. യഥാസംഖ്യം അനുദേശിക സമാന സകാര തവർഗങ്ങളുടെ ക്രമത്തിൽ സകാര ചവർഗം വരണം. എന്ന് വെച്ചാൽ സാക്കി ചാതന്നെ വരണം, താക്കി ചാതന്നെ വരണം. ഒന്നാമത്തേന് ഒന്നാമത്തെ, രണ്ടാമത്തേന് രണ്ടാമത്തെ, മൂന്നാമത്തേന് മൂന്ന്, നാലിന് നാല്, അഞ്ചിന് അഞ്ച്, ആ ക്രമത്തിൽ തന്നെ വരണം എഴുതിയിരിക്കുന്ന ക്രമത്തിൽ. അപ്പൊ ഇവിടെ ഒന്നാമത്തേണ് സകാര തവർഗങ്ങളിൽ ഒന്നാമത്തേണ് സകാരം. അതുകൊണ്ട് സകാര ചവർഗങ്ങളിലെ ഒന്നാമത്തെ വരും. അടുത്ത് മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കാം, പക്ഷെ ആദേശം എന്തൊരു സകാരം. എന്നിട്ട് എന്തോന്നു ഗുരുശരതി. ഇവിടെ പിന്നെ നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഖരിജ കൂടെ വന്ന രൂപ വ്യത്യാസം വരില്ല. സകാരം തന്നെ വരും, സകാരം തന്നെ വരും. കാരണം എന്തുകൊണ്ട്? ഇവിടെ സ്ഥാനി എന്ന് പറയുന്നത് ജല്ലിൽപ്പെട്ട സകാരമാണ്, പരത്തിൽ ഖരിൽപ്പെട്ട സകാരം വരവേരിക്കുന്നു. ആദേശം വിളിച്ചിരിക്കുന്നത് ചരാണ്, ചട്ടത്തവ് കപയി ശശസര് ശ. ഇവിടെ സ്ഥാനിയുടെ സ്ഥാനം ഇച്ചു യശാന താരു. ആദേശത്തിൽ എന്തുണ്ട്? ചുയശാന താരു. ആ, അപ്പൊ അവിടെ ഒരു സംശയം വരും. ഇവിടെ സ്ഥാനി എന്ന് പറയുന്നത് ശകാര, ആദേശം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചട്ടത്തവ് കപ്പയി ശേഷസര്. അപ്പൊ സ്ഥാനം നോക്കുമ്പോ എന്തുവരും? സ്ഥാനം നോക്കുമ്പോ ഏതൊക്കെയുണ്ട് ഇവിടെ വരാൻ? ചവർക്കും സായും ഉണ്ട്. ഇതിലേത് വരും എന്നുള്ള സംശയം വരും. കഴിഞ്ഞ ദിവസം ആൾക്കൊരു സംശയമുണ്ട്, ചായും ചായയിലും ഏത് വരും? നമ്മൾ പറഞ്ഞ ശാവരുമാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളെന്താ പഠിച്ചത്? സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. സ്ഥാനം കൊണ്ട് ഒരു സ്ഥാനിക്ക് ഒരു ആദേശത്തെ കിട്ടിയില്ല, ഒന്നിൽ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അർത്ഥം, ഗുണം, പ്രമാണം എല്ലാം നോക്കണം. അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ അർത്ഥസാമ്യം ഉണ്ടോ എന്ന് നോക്കണം. ഗുണം എന്ന് പറയുമ്പോൾ പ്രയത്ന സാമ്യം ഉണ്ടോ എന്ന് നോക്കണം, പ്രയത്നങ്ങൾ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന്. പ്രമാണ സാമ്യം എന്ന് പറയുമ്പോൾ ഹ്രസ്വം, ദീർഘം, അങ്ങനെ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പൊ സ്ഥാനി ഹ്രസ്വമാണെങ്കിൽ ആദേശത്തിൽ നിന്ന് ഹ്രസ്വം വരും, സ്ഥാനി ദീർഘമാണെങ്കിൽ ആദേശത്തിൽ നിന്ന് ദീർഘം വരും. നമുക്കിവിടെ ഇപ്പൊ ഗുണം നോക്കാം എന്ന് വെച്ചാൽ പ്രയത്നം. പ്രയത്നം എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുണ്ട്, ആഭ്യന്തരവും ബാഹ്യവും. ബാഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചിട്ടില്ല. നമുക്ക് ആദ്യം ആഭ്യന്തരം നോക്കാം. കിട്ടിയില്ലെങ്കിൽ ബാഹ്യത്തിൽ പോയാൽ എളുപ്പമുള്ള ആദ്യം നോക്കും. ഇവിടെ സ്ഥാനിയായിരിക്കുന്ന ഏതാണ്? ശ. അതിന്റെ ആഭ്യന്തര പ്രയത്നം കണ്ടുപിടിക്കുന്ന എന്താണ്? ആഭ്യന്തര പ്രയത്നം. പുസ്തകമൊന്നും മറിക്കാൻ പോടില്ല, മനസ്സ് മറച്ചു പോകണം. പുസ്തകം മറിക്കാം, മറിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാലും മനസ്സ് മറച്ചു നോക്കുന്നതാണ് നല്ലത്. ആദ്യം നോക്കണം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു നോക്കണം. ശല ഊഷ്മണ, പിന്നെ ഈഷത് കൂടുതൽ ഊഷ്മണ. അപ്പൊ നോക്കുക, ഇവിടെ സ്ഥാനിയായിരിക്കുന്ന ശകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? ഈഷത് കൂടുതൽ. ആദേശത്തിൽ എന്തുണ്ട്? സണ്ട്. അതിലിപ്പോ ശ എന്ന് പറയുന്നത് എന്തായി? ഈഷത് കൂടുതമായി. പിന്നെ നോക്കേണ്ടത് എന്താണ്? അവിടെ ഇപ്പൊ രണ്ടേ വന്നിട്ടുള്ളൂ. ഏതൊക്കെ? ശായും ചവർഗവും വന്നു. ശായും ഖരലിൽപ്പെടുന്ന ഏതൊക്കെയാണ്? ചരി, ചരി, ചട്ട, തവ്, കപ്പയ്, ശേഷസര്. അതില് ഏതൊക്കെ ചരലിൽപ്പെടുന്നതിലിപ്പോ വന്നത്? ചാശ രണ്ടല്ലേ ഒന്ന്? അത് തന്നെ ചവർ. ഇവിടെ ഇപ്പൊ സ്ഥാനിയുടെ കണ്ടുപിടിച്ചു. എന്താണോ ഈഷത് ഊഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനിയുടെ ഈഷത് വിവൃതമായി. ആദേശത്തിൽ ഏതൊക്കെയാണ് നോണം? ഖര് ഏതൊക്കെയാണ്? ചടത്തവ് കപ്പയിൽ ശശസര്. അതില് നേരത്തെ വന്ന ഏതാണ്? ഒന്നേതാണ് വന്നത്? ചരി എന്ന് പറഞ്ഞപ്പോ ഏത്? ഏതാണ് ഇവിടെ വിധിച്ചിരിക്കുന്നത്? ഖരിച്ചേല്ലേ, സോശനോശോ കഴിഞ്ഞു, ഖരിച്ച ഖരിച്ച് വരുമ്പോഴത്തേക്ക് ഖരു ഇവിടെ കാണുന്നില്ലല്ലോ. ആ ക ച ട ത പ ശ ഷ സ ശകാരത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നോക്കിയതാണ് ഇച്ചു യശാനാം താലു, അത് റെഡിയായി. പിന്നെ ആദേശത്തിന് താലു സ്ഥാനമുള്ള രണ്ടെണ്ണം ഏതൊക്കെയാണ്? ശകാരവും ചായും, അതിൽ രണ്ടെണ്ണേ ഉള്ളൂ നോക്കുക ഈ ആദേശത്തിൽ താലുസ്ഥാനമുള്ള. അപ്പൊ താലുസ്ഥാനമുള്ള രണ്ടെണ്ണം കിട്ടി, ചായും. ഇനി അതിൽ നിന്ന് ഈഷത് കൂടുതലുള്ള ഏതെന്ന് നോക്കണം, അതുകൂടെ അതിനോട് ചേർക്കണം. അപ്പൊ പിന്നെ അതിൽ ഏതാ ഉള്ളത്? ശ. അപ്പൊ അതേ വരത്തുള്ളൂ. അപ്പോ സ്ഥാനവും അഭ്യന്തരപ്രയത്നവും കൂടെ ചേർന്ന് വരുന്നത് ഒന്നേ ഉള്ളൂ. ബാക്കി വരുന്ന ഏതൊക്കെയാണ്? ഷാസ, അതിന്റെ ആഭ്യന്തരപ്രയത്നം യോജിക്കുന്നുണ്ടെന്നുകൊണ്ട് ഈഷത് ദൂരിതം ഊഷ്മണാം, പക്ഷേ സ്ഥാനം യോജിക്കുന്നില്ല, അവിടെ സ്ഥാനം യോജിക്കില്ല. എന്തുകൊണ്ട്? റെഡു രഷാനാം മൂർധ ഷായുടെ സ്ഥാനം മൂർധാണ്, അല്ലത്തു ലസാനം ദന്ത സായുടെ സ്ഥാനം ദന്താണ്. അപ്പോ ആദ്യം സ്ഥാനം നോക്കുക, സ്ഥാനിയുടെ സ്ഥാനം നോക്കുക. അതുകൊണ്ട് ഒന്നിനെ കിട്ടുന്നില്ല, ഇവിടെ രണ്ടെണ്ണം വന്നു. സ്ഥാനിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇച്ചു യശാനാം ദന്താണ്, താലു. ഇച്ചു യശാനാം താലു, താലുവാണ് ഷായുടെ സ്ഥാനം. ആദേശത്തില് താലുസ്ഥാനമുള്ള രണ്ടെണ്ണം വന്നു, ചായും വന്ന് ചായും വന്ന്. അതിൽ നിന്ന് ഒന്നിനെ എടുക്കണം, അതിൽ നിന്നൊന്നിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ആഭ്യന്തര പ്രയത്നം നോക്കി. ആഭ്യന്തര പ്രയത്നം നോക്കിയപ്പോൾ ഇവിടെ സ്ഥാനിയായിരിക്കുന്ന പ്രയത്നം സാദൃശ്യം കണ്ടുപിടിക്കുക. ആദ്യ സ്ഥാനിയുടെ എന്താണെന്ന് നോക്കണം. അപ്പൊ സ്ഥാനിയുടെ സ എന്ന് പറയുന്നത് എന്താണ്? ഈഷത് ദൂരിതം ഊഷ്മണ, ശ ഊഷ്മാവിൽ പെടുന്നുകൊണ്ട് അതിന്റെ ആഭ്യന്തര പ്രയത്നം ഈഷദ്ഭൂതമായി. ഇപ്പൊ സ്ഥാനിയായ ശകാരത്തിന് സ്ഥാനവും പ്രയത്നവും കിട്ടി, താലവും ഈഷദ്ഭൂതവും ഊഷ്മാവിൽ പെടുന്നുണ്ട്. താലുസ്ഥാനവും ഈഷദ്ഭൂതം. ഇനി ആദേശത്തിൽ താലുസ്ഥാനവും ഈഷദ്ഗുരുതം ഉള്ള ഏതെന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏത് കിട്ടും? ശ മാത്രമേ ഉള്ളൂ. ചകാരമാണല്ലോ രണ്ടാണുണ്ടായിരുന്നു, ചകാരം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ചകാരത്തിന്റെ എന്താണ് ആഭ്യന്തര പ്രയത്നം വേറെ, എന്താണ് അതിന്റെ പ്രയത്നം? അല്ല അത് കാതയോ മാവസാന സ്പർശാഹ സ്പൃഷ്ടം പ്രേതനം സ്പഷ്ടാനാന്ന് ഇവിടെ പറയുന്നത്. അവിടെ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് കാതയോ മാവസാന സ്പർശാഹ സ്പൃഷ്ടം പ്രേതനം സ്പർശാനാം ഈഷത് സ്പൃഷ്ടം അന്തസ്ഥാന ഈഷത് ദുവൃതം ഉഷ്മണ ദുവൃതം സ്വരാണ. ഇത്രയും ഓർത്തിരിക്കുന്നു. ഹ്രസ്വസ്യ വർണ്ണസ്യ പ്രക്രിയ ദിശായ വിവൃതമേവ, ഇത് ഓർത്തിരിക്കുന്നു. എന്നിട്ട് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ വേറെ ഒന്നും വരത്തില്ല, ശാന വരും ഗുരുശ്ചരതി. ഇത് ഇതുപോലെ എല്ലായിടത്തും മനസ്സിലായിക്കോളും. ഇനി ഇതിലും നിന്നില്ലെങ്കിലോ, ഇങ്ങനെ നമ്മൾ വരുമ്പോഴും വീണ്ടും രണ്ടോ മൂന്നോ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഭ്യന്തര പ്രയത്നം നോക്കണം, അവിടെ ശരിയാവും. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ മാത്രയ്ക്കനുസരിച്ച് വരും. ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഏതിനാണ് അർത്ഥസാമ്യമുള്ളതെന്ന് നോക്കണം, അതിനൊക്കെ ഉദാഹരണം വരും. അങ്ങനെയെല്ലാം സാദൃശ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് സ്ഥാനാന്തരപ്രകാരം സദൃശ്യ തമം ആയതിനെ ആദേശമാണ്. ഇനി വേറെ ഉദാഹരണം സ്തോസ്റ്റുനസ്. ഇവിടെ ഇപ്പം നമ്മൾ ഉദാഹരണം ഒന്ന് എന്താണോ, സകാരവും തകാരവും തമ്മിലുള്ള വേറെ ഉദാഹരണമാണ് തച്ച. തച്ച സാധാരണ വരുന്നതാണ്, എപ്പോഴും വരുന്നതാണ് തച്ച. രണ്ട് ച ചേർത്ത് വരും തച്ച. തച്ച എന്ന് നമ്മൾ കാണാറില്ല സാധാരണ. തച്ച ഇതിനെങ്ങനെ പിരിക്കും? തത് പ്ലസ് ച. ത് അല്ല വരുന്നത്, ദകാരമാണ്. ദകാരാന്ത ശബ്ദമാണ് തത് ച. ഈ തത് ച എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരാം? ജനാഞ്ചന്തേ വരാം. വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദകാരം തന്നെ വരും. പക്ഷെ അതിന് വരാം. എന്തുകൊണ്ടത് പൂർവ്വസൂത്രമാണ്? ജലേ വൃഷ്ടി സ്ഥലേ വൃഷ്ടി. ആ രൂപം ഇരുന്നിടത്തും സന്ധി വന്നിട്ട് അതേ രൂപം വരാം. അതിന് എന്താണ് ക്യൂവിൽ നിൽക്കണം, ക്യൂവിൽ നിൽക്കണം. ഓരോരുത്തരും പ്രവർത്തിക്കാനുള്ളവർക്ക് പ്രവർത്തിച്ച് മാറി അടുത്തയാളിന് പ്രവർത്തിക്കാൻ പറ്റും. ക്യൂ കണ്ടുപിടിക്കണം. അഷ്ടാധ്യായി നോക്കിയിട്ട് ക്യൂവിൽ ഇപ്പം മുമ്പ് നിൽക്കുന്ന ആരാണ്? ജലാം ജശോ അന്തേ. അപ്പം അതിൽ നിന്ന് വരും. ഇത് തിരിഞ്ഞു പോവും, നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും എനിക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാറുണ്ട്. എനിക്ക് തിരിഞ്ഞു പോയാൽ നിങ്ങൾ തിരുത്തണം. തദ്ച ക്യൂ പ്രത്യൊന്ന് നോക്കിക്കോളണം. ക്യൂ അനുസരിച്ച് ഇപ്പോൾ ആദ്യം നിൽക്കുന്നവരാണ് ജലാഞ്ചസ്യന്ത എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം പാദമാണ്. ബാക്കിയുള്ളവരെല്ലാം ക്യൂവിൻ്റെ അവസാനമാണ്. അപ്പോൾ ആദ്യം അത് വന്നു. എന്ത് ചെയ്തു? തദ് ച എന്ന് വന്നു. ഇനി അടുത്ത ചാൻസ് വരുന്ന ആരാണ് ക്യൂ അനുസരിച്ച്? അല്ല, സൂക്ഷിച്ചു നോക്കുക. സ്തോസ്തുനശു അതാണ് നേരത്തെ പറഞ്ഞ. എന്താണ് ജസ്തും സ്തുത്വം ചർത്തും? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിക്കാത്ത ഈ രൂപം ഒഴിവാക്കി വെച്ചത്. കാരണം ജസ്തും പഠിച്ചതിന് ശേഷം ഇത് വരത്തുള്ളൂ. ചിലടത്ത് അത് പ്രത്യേകമായിട്ട് വരും, അവിടെ അത് കൂടുതൽ വ്യക്തമാണ്. ദകാരാന്ത ശബ്ദമാണ് ഇവിടെ ഇപ്പോൾ ജലാഞ്ചസ്യന്തി വന്നില്ലെങ്കിൽ രൂപ വ്യത്യാസം ഒന്നും വരത്തില്ല. തത് ച എന്നുള്ളത് എന്തു വരുന്നു? സ്തോസ്തുനശു എന്താ പറയുന്നത്? തകാര തവർഗ സകാരങ്ങൾക്ക് സകാര ചവർഗങ്ങളുമായിട്ട് യോഗം വരണം. ഇവിടെ തവർഗത്തിൽപ്പെട്ട എന്തിരിക്കുന്നു? ദ് ചവർഗത്തിൽപ്പെട്ട ച യോഗം വന്ന് അടുത്തടുത്ത് വന്നു. ആ തവർഗത്തിലിരിക്കുന്ന വർണ്ണത്തിന്റെ സ്ഥാനത്ത് ചവർഗത്തിലെ വർണ്ണം വരണം. പക്ഷെ അത് യഥാസംഖ്യ വരാവൂ. അപ്പൊ ഇവിടെ തവർഗത്തിലെ മൂന്നാമത്തെ ഇരിക്കുകയാണ്. അപ്പൊ ചവർഗത്തിലേതേ വരാവൂ? ജയ വരാവൂ. അപ്പൊ എങ്ങനെ വന്നു? തജ് തജ് പ്ലസ് ച. ഇനി ക്യൂവിൽ നിൽക്കുന്ന ആണ് വരാം. മാവസാനി വരത്തില്ല. എന്തുകൊണ്ട്? ഇത് അവസാനമല്ല. തജ് എന്ന് പറയുന്ന അവസാനം അല്ല. അവസാനം എന്ന് പറഞ്ഞാൽ പരത്തിലൊന്നും വരാൻ പാടില്ല. ഇവിടെ പരത്തിൽ എന്തിരിക്കുന്നു? അപ്പൊ പിന്നെ ഇവിടെ ഏത് വരും? ഖരിച്ച. അത് തന്നെ. അവസാനം ഇവിടെ വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ വരാത്തത്? അവസാനമല്ല. എങ്ങനെ? ആ അവസാനം വരുന്ന സൂത്രമാണ്. ഇവിടെ ഇപ്പൊ അതിന് രക്ഷയില്ല. അപ്പൊ ഏതുവരും? ഖരിച. അവസാനം ഇവിടെ പ്രവർത്തിക്കാനും പറ്റത്തില്ല. ഇവിടെ പ്രവർത്തിക്കുന്ന ആരാണ്? ഖരിച. ഖരിച എന്താ പറയുന്നത്? ഖരു പരത്തിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പോയി തത് ച ഖരിൽപ്പെടുന്നതാണ്. പൂർവത്തിൽ ജലിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് ജലിൽപ്പെടുന്നതാണ്. ജ ച ച ജ ഭഞ്ഞ് ഘടദശ ജ ഘടദശ ജ ജ. അപ്പോ എന്തുവരുന്നു? ജ എന്ന് വരും. അവിടെ ഖരിൽപ്പെടുന്ന എല്ലാ വർണ്ണങ്ങളും വരും. ഏത് സൂത്രം വരും? സ്ഥാനേ അന്തർത്ഥമഹ. അപ്പൊ ഇവിടെ ജായുടെ സ്ഥാനം നോക്കുന്നത് എന്താണ്? ഇച്ചു യശാന താലു. താലു സ്ഥാനമുള്ള അവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ച ഇച്ചു യശാനാം താലു. ചായ ഇല്ലേ? ചായുണ്ട്, ചായുണ്ട്. പക്ഷേ ശാ വരത്തില്ല എന്തുകൊണ്ട്? വിശ്വസ്പൃഷ്ടം എന്താ ഈഷദ്ഭൂതം ഊഷ്മണ, അതിന്റെ പ്രയത്നം വരെയാണ്. ഇതിന്റെ പ്രയത്നം എന്താണ്? ആഭ്യന്തര പ്രയത്നം. ചായയുടെ സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം കാതയോ മാവസാന സ്പർശാഹ. ഇത് ഓർമ്മിച്ചു വയ്ക്കുന്നു. കാ മാ ഇതിൽ പെടുന്നതാണ് എന്ത്? ഇജ് എന്ന് പറയുന്നത് അതിന്റെ പ്രയത്ന സ്പർശമാണ്. ആദേശത്തിൽ ഈ സ്ഥാനവും സ്പർശവും ഒത്തുവരുന്ന ഏതിനാണ്? ചരില്. ചരില് തജ് ചോന്തൂരും ച എന്ന് വരും. അത് ശ്രദ്ധിക്കുന്ന എന്താണ്? ഇവിടെ ആദ്യം സ്ഥാനം ഇടസ്ഥാനം നോക്കി. ചായൽ ജായാണ് ഇച്ചു യശാന താലു. ആദേശങ്ങളിൽ താലു സ്ഥാനമുള്ള രണ്ടെണ്ണം വന്നു. ഇച്ചു യശാനാം താലു എന്ന് പറഞ്ഞപ്പോൾ ചായ് സായും വന്നു. അതിൽ നിന്ന് ഒന്നിനെ എടുക്കണം. അതിനു വേണ്ടിയിട്ട് അടുത്ത ആഭ്യന്തര പ്രയത്നം നോക്കി. ആഭ്യന്തര പ്രയത്നം നോക്കിയപ്പോൾ ആദ്യം ചായയുടെ ആഭ്യന്തര പ്രയത്നം നോക്കി. കാതയോ മാവസാന സ്പൃഷ്ടാഹ സ്പൃഷ്ടം പ്രയതനം സ്പർശാനാം. ഇത് സ്പർശത്തിൽ പെടുന്നതാണ് ഇതിന്റെ പ്രയത്നം. സ്പൃഷ്ടമാണോ? ആദേശത്തിന് സ്പൃഷ്ടപ്രയത്നമുള്ള ഏതാണ്? അത് വരുന്നു. അപ്പൊ എന്തോന്നു? തച്ച ധാരാളം വരുന്നതാണ് ഈ സന്ധി. അപ്പോ ആദ്യം ജലാഞ്ജസ്യവന്തി, രണ്ടാമത് ശുത്വം, ഒടുവിൽ ചേർത്തു. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ സൂത്രം പഠിക്കാത്തത്. സൂത്രമത്തിന് വരും. ഇനി വേറൊരു ഉദാഹരണം, ജസ്ത്വം ശരിക്കും പ്രയോഗിക്കുന്ന ഒരു ഉദാഹരണം. ജഗത്തുച്ച ജഗച്ച എന്ന് വരും. ജഗച്ച ജഗത്ത്, അതായത് നേരത്തെ വന്ന ശബ്ദം എന്ന് പറയുന്നത് ദകാരാന്തമാണ്. ജലാഞ്ജസ്യോ അന്ത്യം വന്നാലും വന്നില്ലെങ്കിലും ഇവിടെ ദകാരമാണ്. ഇതങ്ങനെയല്ല, തകാരാന്ത ശബ്ദമാണ്. തകാരാന്തമായ ശബ്ദം. അപ്പൊ ഇവിടെ എന്തു പറയണം? ജലാഞ്ജസ്യന്ത്യം വന്ന് ദകാരമായേ പറ്റൂ. അത് കണ്ടുകഴിഞ്ഞാൽ പ്രവർത്തിച്ച് പറ്റൂ, കാരണം ക്യൂവിന് മുമ്പ് ഇരിക്കുന്ന അതാണ്. അപ്പൊ എന്ത് ചെയ്തു? ജഗതിച്ച ജലാഞ്ജസ്യം അന്തേ വന്നു. അത് നേരത്തെ പഠിച്ചാണ്. ജലാഞ്ജസ്യം അന്തേ എളുപ്പമാണ്. ഓരോ വർഗത്തിൽപ്പെട്ട ഓരോന്ന് വരുന്നുള്ളൂ. അവിടെ പിന്നെ കുഴപ്പമില്ല. ഖരിജിയിൽ അങ്ങനെയല്ല. ചരില് ഈ മൂന്നെണ്ണം വരുന്നത് മറ്റിനോട് ചേർന്ന് വരുന്ന ഇച്ചു യശാനാം താലു ചായും ഷായും വരും. ലൃത്തു ലസാനാം ദന്ത തായും സായും വരും. റെഡു രഷാനാം മൂർത്ത ടായും ഷായും വരും. അപ്പോൾ ആദേശം വരുന്നിടത്ത് സ്ഥാനം നോക്കുമ്പോൾ ഓരോടത്ത് ഈ രണ്ടെണ്ണം വരും. പിന്നെ അവിടെ ആഭ്യന്തര പ്രയത്നം നോക്കിയിട്ട് ഒന്നിനെ അതിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്യണം. ജസ് വരുന്നിടത്ത് ആ പ്രശ്നമില്ല. ജപകെട്ട ദേശം ഓരോ വർണ്ണങ്ങളേ ഉള്ളൂ. ഇവിടെ വന്നു. ബാക്കി പഴയതുപോലെ തന്നെ ജഗത്ത് ചാന്ന് വന്നു. പിന്നെ എന്ത് വരുന്നു? സ്തുവസ്റ്റിനോസ്റ്റു വന്നു. സകാരത്തവർഗത്തിൽപ്പെട്ടാണ് ദകാരം. അനി സകാര ചവർഗത്തിൽപ്പെട്ട സകാരം വരണം, അടുത്തടുത്ത് വന്നു. മൂന്നാമത്തെ ദാക്കി ചവർഗത്തിലെ മൂന്നാമത്തെ ജ വരണം. എന്തോന്നു? ബാക്കി പഴയതുപോലെ തന്നെ ജഗജ് ച വന്നു. ഇവിടെ പരത്തിൽ ച ഖരിൽപ്പെട്ടാണ്. പൂർവത്തിൽ ജകാരത്തിന് എന്തുവരും? ചരു വരും. ഖരിച്ച ഇതൊക്കെ പദാന്തമാണ്, ശ്രദ്ധിച്ചോണം. ജഗത്ത് എന്നൊക്കെ പറയുന്ന പദമാണ്, പൂർവത്തിൽ പദാന്തമാണ്. ഖരിച്ച പ്രകാരം ചകാരം വന്നു. എന്തു വന്നു? ജഗച്ച എന്ന് വന്നു. ഇനി വേറെ ഉദാഹരണം പറയാം. മഹാൻ മഹാൻ ചരതി, ഇവിടെ നോക്കുക. ഇവിടെ ആദ്യം നോക്കേണ്ട ജലാഞ്ചസ്വം എന്തേ വരുമെന്ന് വരുമോ? എന്തുകൊണ്ട്? ഇത് നകാരം ജലന് മുമ്പിലാണ്. പിന്നെ നോക്കേണ്ടത് സ്തോസ്ചുനസ്ചു വരുമെന്നുള്ളതാണ്. വരുമോ? ഉറപ്പാണോ? ഉറപ്പ്, ഉറപ്പ് എഴുതി തരാൻ പറ്റുമോ? അതിന് നഷ്ടവി പ്രശ്നം ഇവിടെ കയറി പ്രവർത്തിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അമ്പരേ ചവിടെയുണ്ട്, പിന്നെ പദാന്തമാണ്, പിന്നെ പിന്നെന്താണ് പദാന്തത്തില്? നകാരമുണ്ട്, അസ്തോശ്വനാശ്വിക്കും പ്രവർത്തിക്കാം. നകാരമുണ്ട്, പരത്തിൽ ചകാരമുണ്ട്. അതുകൊണ്ട് പ്രവർത്തിച്ചാൽ എന്താ കുഴപ്പം? എങ്ങനെ? ക്യൂ മുമ്പിൽ നിൽക്കുന്നവർ പ്രവർത്തിക്കും. നസ്സവ്യ പ്രശാൻ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? സ്തോശ്വനാശ്വം. അത് നമ്മൾ പുസ്തകം മറിച്ചു പോകേണ്ട കാര്യമില്ല, ഊഹിച്ചോണം. എന്തുകൊണ്ട്? നമ്മളിത് ചെയ്തതാണ്. മഹാശ്ചരതി രണ്ടു രൂപം വന്നതാണ്. എന്തുകൊണ്ടത് വന്നു? കാരണം അവിടെ സ്തോശ്വനാശ്വന് പ്രവർത്തിക്കാൻ നോക്കത്തില്ല. കാരണം നസ്സവ്യ പ്രശാൻ വന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ബാധിക്കും. നസ്സവ്യ പ്രശാൻ വന്നിട്ട് രൂപത്തെ ആകെ മാറ്റിമറിക്കും. ഇവിടെ എന്തോ രുത്വം വന്നു, സകാരം വന്നു, സ്തുത്വം വന്നു, രൂപങ്ങളെല്ലാം മാറിപ്പോവും. പിന്നെ സ്തോശ്വനാശ്വം എന്ത് ചെയ്യാൻ? പിന്നെ സ്തോശ്വനാശ്വനും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, രണ്ട് രൂപം, അത് നോക്കണം. മഹാശ്ചരതി മഹാശ്ചരതി എന്ന് രണ്ടു രൂപം വരുന്നു. എന്തുകൊണ്ടിതിന് കാരണം? പൂർവോത്തരാസിദ്ധ, അതായത് ത്രിപാദിയിലെ സൂത്രങ്ങൾ കർമ്മപ്രകാരമേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ ക്യൂ നിൽക്കും. നമ്പർ നോക്കി വേണമെങ്കിൽ ഉറപ്പ് വരുത്തിക്കോണം. ഇവിടെ നമ്മൾ പഠിച്ച ഇപ്പൊ പഠിക്കുന്നതനുസരിച്ച് ഇവിടെ സ്തോശ്വനാശ്വം പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ ഇതിനു മുമ്പുള്ള ഒരു സൂത്രം നമ്മൾ പഠിച്ചു, അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നതിന് മുമ്പ് ആ സൂത്രം പഠിച്ചത്. അത് പഠിച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂ. നഷ്ടവ്യ പ്രശാൻ നേരത്തെ പഠിച്ചതുകൊണ്ടാണ് അത് പ്രവർത്തിച്ചു. ഇതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലേ? ഇനി വേറെ ഉദാഹരണം. ഇവിടെ എന്താ മനസ്സിലായത്? ഇവിടെ സ്തോശ്വനാശ്വം തവർഗത്തിൽപ്പെട്ട നകാരവും ചവർഗത്തിലെ ചകാരവും അടുത്തടുത്ത് വന്ന് യോഗം വന്നു. പക്ഷേ ഇവിടെ സ്തോശ്വനാശ്വനെ ബാധിച്ചിട്ട് അതിനു മുമ്പിലുള്ള നസ്തവ്യ പ്രശാൻ പ്രവർത്തിച്ചു. ഇതാണ് പഠിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. പിന്നെ വേറെ ഉദാഹരണം. കശ്ചിത്, കശ്ചിത് ദ് ആണ്. ചിത്ത് തകാരാന്തമല്ല, ദകാരാന്തമാണ്. ശേതേ വേറെ ഉദാഹരണം. കശ്ചിത് എന്ന് വെച്ചാൽ ഒരുവൻ. ശേതേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു. ആരോ ഒരാൾ ഉറങ്ങുന്നു. കശ്ചിത് ശേതേ. ഇതെല്ലാം ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാവനയിൽ കാണുന്ന രൂപങ്ങളാണ് പുസ്തകത്തിലൊന്നും ഉള്ളതല്ല. ഇനി ഇത് അന്വേഷിച്ച് പുസ്തകങ്ങളൊന്നും നോക്കി കിടക്കണ്ട. കശ്ചിത് ശേതേ, വ്യത്യാസം മനസ്സിലാക്കണം. നോക്കുമ്പം പ്രധാനമായിട്ടും പദാന്തത്തിൽ എന്ത് വ്യത്യാസം വരും എന്ന് നോക്കണം. പുസ്തകത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കിയത് മനസ്സിലാകത്തില്ല. ഇവിടെ നോക്കുക, എന്താണ് സ്തോഹോ സകാരത്തവർഗങ്ങൾ എന്റെ അടുത്ത് എന്ത് വരുന്നു, ശകാര ചവർഗങ്ങളിലേ ഇരിക്കുന്നു, ഇത് പദാന്തമാണ്. അപ്പോ ആദ്യം എന്ത് ചെയ്തു, ജലാഞ്ജസ്വം എന്ത് വന്നു, ദകാരത്തിന് ദകാരം തന്നെ വന്നു, വന്നില്ലെങ്കിലും ദോഷമൊന്നുമില്ല, രൂപമാറ്റം വരുന്നില്ല. പിന്നെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ എന്ത് വരുന്നു, എന്താ വരുന്നു, സ്തോസ്തു നശിച്ചു വരും. എല്ലാവരും സംശയിച്ചിരിക്കുകയാണ് നശ്ചവ്യ പ്രശാന്തം വരുമെന്ന്. സംശയം ഒരു രോഗമാക്കരുത്. നമ്മൾ വ്യാകരണമാണ് പഠിക്കുന്നത്, ആവശ്യമില്ലാത്തൊന്നും സംശയിക്കരുത്. അങ്ങനെ സംശയിക്കണ്ട. ഏത് കണ്ടാലും സംശയിച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കശ്ചിത് തകാരം തവർഗത്തിലാണ്, പരത്തിൽ ചായിരിക്കുന്നു. അപ്പോ സ്തോസ്തുനാശോ, അങ്ങനെ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ, തവർഗവും ചവർഗവും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാല് ചവർഗം വരണം, അത് യഥാസംഖ്യം വരണം. ഇവിടെ ഇരിക്കുന്ന എത്രാമത്തെയാണ്? മൂന്നാമത്തെ. അവിടെ നിന്ന് മൂന്നാമത്തെ വരുമ്പോ ഏത് വരും? കശ്ചിത് ശേതേ, തീർന്നില്ല. എനിക്കൂല അടുത്ത് നിൽക്കുന്ന ആരാണ്? ആരാണ്? ഖരിച. ആവശ്യമില്ലാതെ സംശയിക്കരുത്. വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ സംശയിക്കരുത്. ഒരുപാട് സമയം പോകും. അടുത്ത് ഖരിച തന്നെ, വേറെ ആരുമില്ല. ഖരിച വരുമ്പോ എന്തുവരും? ഖരില്ല സകാരം പരവേരിക്കുന്നു. ഇവിടെ സ്ഥാനവും ആഭ്യന്തര പ്രയത്നവും ഒന്നിച്ചു കിട്ടുന്നതിനാണ് ചാക്ക് വന്നുവരുന്നു. കശ്ചിത് എങ്ങനെ വരും? കശ്ചിത് ശേതേ വന്നോ? കശ്ചിത് ശേതേ രൂപം കിട്ടിയല്ലോ. പക്ഷെ ഇത് കാണുമ്പോ എന്തോ ഒരു കുഴപ്പം പോലെ തോന്നും അല്ലേ? എന്തോ ഒരു പോരായ്മ പോലെ. എന്നുവെച്ചാൽ ഇവിടെ ഇനി വികല്പമായിട്ട് മറ്റൊരു രൂപം കൂടെ വരാം. ഏതാണ് ആ സൂത്രം? പഠിച്ചതല്ല, പഠിക്കാവുന്നതല്ലേ. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എങ്കിൽ അവർക്ക് പറയാൻ പറ്റും. പഠിച്ചിട്ടുള്ളവർക്ക് സന്ധി സൂത്രങ്ങൾ അനുസരിച്ച് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. ഷഷ്ഠോടി, അതായത് ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുക. നമ്മൾ നേരത്തെ ഖരിച പഠിച്ച് അത് കഴിഞ്ഞൊരു സൂത്രമുണ്ട്, അത് കഴിഞ്ഞ് വരുന്ന സൂത്രം. ഇതിലാണെങ്കിൽ 25-ാമത്തെ പേജിൽ ഖരിച പഠിച്ചവർക്ക് പറയാതിന് ശേഷം ശസ്തോടി ജയഹ പരസ്യ സസ്യ ചൂവ അടി. വാ അടി എന്ന് വെച്ചാൽ വികല്പമായിട്ട് അടി കിട്ടുമെന്നാണ്. അവിടെ സൂത്രത്തെ എങ്ങനെ ഇവർക്ക് ശഹ ഛഹ അടി എന്നാണ്. ശഹ എന്ന് പറയുന്ന സിന്റെ ഷഷ്ടിയാണ് ശഹ. ഷഷ്ടി സ്ഥാനേ യോഗ ഷഷ്ടി, അത് സ്ഥാനമായി. ഇവിടെ ആദേശം വരുന്ന ശകാരത്തിനായിരിക്കും. ഛഹ പ്രഥമാന്തമാണ്. അതുകൊണ്ടും ശകാരത്തിന് ചകാരം വരും. സൂത്രത്തിൽ നിന്ന് തന്നെ അർത്ഥം കിട്ടും. ശകാരത്തിന് ചകാരം വരും. എപ്പോ? അടി അട്ടുപരമിരിക്കെ. അട്ടെന്ന് പറയുന്ന അയോണിലെ ആ തുടങ്ങി ഹയവരട്ടിലെ ട് വരെ. അപ്പോ ഇതിലൊരു സ്ഥാനി കാണിക്കുന്നുണ്ട്. എന്താണ്? ശകാരം ഒരു ആദേശത്തെ കാണിക്കുന്നുണ്ട്. ചക്കാരം പരത്തിലാട്ടും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ഥാനിക്ക് ഒരാദേശം. നേരത്തെ പോലെ ജഷ് ചരു ഇങ്ങനെ ഒരുപാട് ആദേശത്തെ വിധിക്കുന്നില്ല, ഒരുപാട് സ്ഥാനിയും കാണിക്കുന്നില്ല. അവിടെ എന്ത് പറഞ്ഞു? ജലാം ജല്ലുകൾക്ക് ഒരുപാട് സ്ഥാനി വരുന്നു, ഒരുപാട് ആദേശം വരുന്നു. അപ്പൊ അവിടെ നമുക്കെന്ത് വേണം? സ്ഥാന അന്തരതമാ അത് ഇത് എല്ലാം നോക്കണം, ജോലി കൂടും. ഇവിടെ വളരെ എളുപ്പമാണ്. എന്താണ് ഒരു സ്ഥാനി? എന്താണ് ശകാരം? അതിനെന്തു വരും? ഒരു ചകാരം. പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് വരുന്ന സൂത്രമാണ്. എന്തു വരുന്നു? ശകാരത്തിന് ചകാരം വരും, അട്ടുപരമിരിക്കെ പറയുന്നു. പിന്നെ ഇതിന് മുമ്പിലൊരു സൂത്രമുണ്ട്, ഇത് 63 62 അത് തന്നെ തൊട്ട് പൂർവ്വത്തിൽ കൊടുത്തിരിക്കുന്നു. അതിൽ പറയുന്നുണ്ട് ജയഹ, അതിങ്ങോട്ട് വന്നു. ഇതിനൊരു നിബന്ധന കൂടെ ഉണ്ട്, ഈ ശകാരത്തിന്റെ പൂർവ്വത്തിൽ ജയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ജയഹ പരസ്യ സസ്യ, ജയിന്റെ പരത്തിലുള്ള ശകാരത്തിനാണ് ഛഹ വരുന്നത്. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ശകാരത്തിന്റെ പൂർവ്വത്തിൽ ജയിൽപ്പെട്ട ഏതെങ്കിലും വേണം. ജയ് എന്ന് പറഞ്ഞാൽ ജഭഞ്ഞ് ഘടദഷ് ജപഘടദശ് ഖപച്ചട്ടത്തവ് കപ്പയ് ഏതെങ്കിലും ഇരുന്നാണ്, ഏതെങ്കിലും ഇരിക്കണം. ആ ജയിന്റെ പരത്തിൽ ശകാരം ഇരിക്കണം, അതിന്റെ പരത്തിൽ അട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിരിക്കണം. അപ്പൊ പൂർവവും പരവും നിശ്ചയിച്ചിട്ട് ഇവിടെ മധ്യത്തിലാണ് സ്ഥാനിയെ കാണിക്കുന്നത്. അതിന് ആദേശം വരും, ശകാരത്തിന് ആദേശം വരും, ഛകാരം വരും. അതാണ് ജയ പരസ്യ ഛഹ വാ അടി അട്ടുപരമിരിക്കുക. പക്ഷേ ഇത് വികൽപ്പമാണ്. ഇത് വികൽപ്പമാണ്. ഈ വികൽപ്പം എന്നെങ്ങനെയാ വരുന്നത്? കാരണം പൂർവ്വസൂത്രത്തിൽ പറയുന്നുണ്ട് അന്യതരസ്യാം എന്ന് പറയുന്നുണ്ട്. അന്യതരസ്യാം എന്ന് പറഞ്ഞാൽ പാണിനി അന്യ ജയോഹോ അന്യതരസ്യാം എന്ന് പറഞ്ഞാൽ അന്യതരസ്യാം സംഹിതായാം എന്നാണ്. അന്യത്തിനാണ് അന്യതരം എന്ന് പറയുന്നത്. സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണ സംഹിത എന്നുവെച്ചാൽ വ്യാകരണ ശാസ്ത്രം തന്നെ. പാണിനി ചിലവൻ പറയുമല്ലോ, ഗാർഗ്യൻ ശാകല്യൻ ശാകടായനൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആചാര്യന്മാരുടെ പേര് പറയുന്ന പോലെ തന്നെ ചിലടത്ത് പറയും മറ്റ് ശാസ്ത്രം വേറെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. വേറെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത് വികല്പമായി എന്നുവെച്ചാൽ വരികയും വരാതിരിക്കുകയും ചെയ്യും. മണിഞ്ഞ് പറയുകയാണ് വേറെ ഒരു ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ശസ്റ്റോടി ചെയ്യാതെ ഇരിക്കാം. അതുകൊണ്ട് അന്യതരസ്യാന്ന് പറഞ്ഞാൽ ഫലത്തിൽ വികല്പമാകും, വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥമായി എന്തായി? ഛയ്യന്റെ പരത്തിൽ ശകാരം ഇരുന്നു കഴിഞ്ഞാൽ, അതിന്റെ പരത്തിൽ അട്ടും ഇരുന്നു കഴിഞ്ഞാൽ ആ മധ്യത്തിലുള്ള ശകാരത്തിന് ഛകാരം വരും. ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ഉദാഹരണം നോക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സ്തോശ്നു വന്നു. എന്തുകൊണ്ടാണ് അത് വന്നത്? കശ്ചിത് ശരിയെന്നിടത്ത് അത് ഒന്ന് ഒരു കാരണം, അത് പൂർവ്വസൂത്രമാണ്. നോക്കുക ഇതിന്റെ മുമ്പിലാണോ അതാണോ? ഷഷ്ഠോടി എന്ന് പറയുന്നത് അഷ്ടാധ്യായിയിലെ അവസാന ഭാഗത്ത് വരുന്ന സൂത്രമാണ്. പിന്നെ രണ്ടുമൂന്ന് സൂത്രം കൂടെ ഉള്ളൂ, അതോടുകൂടി തീരും. അതിനു മുമ്പിലാണ് എന്ത് വരുന്നത്? സ്തോശ്നു വരുന്നു. അപ്പൊ സ്തോശ്നു വന്നിട്ട് അതിന്റെ ജോലി അങ്ങ് ചെയ്തു വെച്ചു. അച്ഛപ്പോ എന്തായി? അവിടെ ചകാരം വന്ന് കസ്റ്റിത് ശരി എന്നായി. അപ്പൊ ഈ സൂത്രം പറയുന്നു ജയിൽപ്പെട്ട ഒരു വർണ്ണം വേണം പൂർവ്വത്തില്. ഏതാണ്? ചകാരം. പിന്നെ അതിന്റെ പരത്തിൽ ശകാരം വേണം. ഇവിടെ ശകാരത്തിലെ സേതയിലെ ശകാരമുണ്ട്. അതിന്റെ പരത്തിൽ അട്ടിൽപ്പെട്ട ഒന്ന് വേണം. ഏ ശേ എന്ന് പറയുന്നത് ഏ എന്നാണ്. അപ്പൊ ശകാരത്തിന്റെ പരത്തിൽ എന്തുണ്ട്? അട്ടിലെ ഏ ഉണ്ട്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ ശകാരത്തിന് ഛകാരം വരും. സംഗതി വളരെ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ശകാരത്തിന് ചകാരം വന്നിട്ട് ചകാരം ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? കശ്ചി പോയി. ഇല്ല, ചകാരത്തിന്റെ കൂടെ ഒരു ചകാരം കൂടെ ചേരും. കശ്ചി അത് ശരിയാണ്. ചിതും ചായം കൂടെ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? കച്ചിച്ഛേദേ ശകാരം പോയി, ശകാരത്തിന്റെ മേളിൽ വള്ളി ഇത് ഇടണം. അത് എഴുതാൻ പാടാ, കൈകൊണ്ട് എഴുതാൻ തന്നെ പാട്. പിന്നെ കമ്പ്യൂട്ടറിൽ എഴുതുന്നു പറയാനുള്ള കശ്ചിച്ഛേദേ. രണ്ടു രൂപം വന്നു, കാരണം ഇത് വികല്പമാണ്, വരാത്ത പക്ഷത്തിൽ എങ്ങനെയായിരിക്കും കശ്ചിച്ഛേദേ. പക്ഷെ കൂടുതലും പ്രയോഗത്തിൽ വരുന്ന രണ്ടാമത്തെ രൂപമാണ്. എന്തുകൊണ്ട്? അതൊരു വിധിയാണ്. വാ വികല്പമെന്ന് പറഞ്ഞെങ്കിലും അത് വിധിയാണ്. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു വ്യഞ്ജനത്തിന്റെ പരത്തിൽ ശേഷത്തിൽ ചകാരം ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിച്ചോണം എന്തായാലും ഇത് ശകാരത്തിന് വന്നതായിരിക്കും എന്നിങ്ങനെ നമ്മൾ പിറകിലോട്ട് ചിന്തിച്ചെടുക്കണം. അപ്പൊ സൂത്രം ഏതാണ് അങ്ങനെ ശകാരം വരാൻ? ശകാരത്തിന് ചകാരം വരണമെങ്കിൽ ഏതാ സൂത്രം? അത് ശശ്ചോടി. അങ്ങനെ പിറകിലോട്ട് ചിന്തിച്ച് മനസ്സിലാക്കണം. കശ്ചിച്ഛേദേ. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ജയിന്റെ പരത്തിൽ ശകാരം വരിക്കുകയും ശകാരത്തിന്റെ പരത്തിൽ അട്ടിലേതെങ്കിലും വർണ്ണം വരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒരു സ്ഥാനം ശകാരമേ ഉള്ളൂ, അതിന് ആദേശം ഒന്നേ വരാവുള്ളൂ. ചവർഗത്തിലെ എത്രാമത്തവരും? രണ്ടാമത്തവരും. കശ്ചിച്ഛേദേ. പിന്നെ ഇത് വികല്പമാണ്, അതുകൊണ്ട് സ്തോസ്നശു പ്രവർത്തിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കശ്ചിത് ചെയ്ത് ഇവിടെ ഖരിജ വരുമെന്ന് നോക്കുക. കശ്ചിത് ചെയ്ത് ഖരിജ നേരത്തെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് നേരത്തെ വന്നു? ക്യുവിന് മുമ്പിലായിരുന്നത്. ഇത് അത് കഴിഞ്ഞാ വരുന്നത്. ശശ്ചോടി എന്ന് പറയുന്നത് ഖരിജയും കഴിഞ്ഞാ വരുന്നു, അതുകൊണ്ട് നേരത്തെ വന്നു ഇങ്ങനെ വരുന്നു. അപ്പൊ രണ്ടു രൂപം വന്നു, ഒന്ന് വരുന്നതും ഒന്ന് വരാത്ത ഇതും പല സ്ഥലങ്ങളിലും വരുന്നതാണ്. ശകാരത്തിൽ ശകാരം വരുന്നു. പക്ഷേ ഇവിടെ ഒരു രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഇവിടെ ഉദാഹരണത്തിനും പറയുന്നുണ്ട്. ഇത് നമ്മൾ പദാന്ത സന്ധികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇവിടെ വേറെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തത് ശിവ ഇത്യത്ര പുസ്തകത്തിൽ തത് ദകാരാന്ത ശബ്ദമാണ് എന്നിരിക്കുന്നിടത്ത് ദസ്യുത്വന ജകാരേ കൃതേ. നമുക്ക് മനസ്സിലാകുമല്ലോ, സ്തോസ്നാശു പ്രകാരം ദകാരത്തിന് എന്തുവരും? ജകാരം വരും ചവർഗത്തിലെ. നമ്മൾ ഈ ചെയ്തത് തന്നെ വേറെ ഉദാഹരണം തന്നെ ഉള്ളൂ. നമ്മൾ ചെയ്ത അതേ രീതി തന്നെയാണ്. ഇവിടെ അത് എഴുതിയിരിക്കുന്നു. തത് ശിവ എന്നിരിക്കുന്നു, ദകാരത്തിന് സ്തുത്വം വന്നിട്ട് ജകാരം വന്നു. ഖരിജെയ്ത് ജകാരസി ചകാര ക്രമത്തിന് പറഞ്ഞിരിക്കുന്നു. ഖരിജപ്രകാരം ജകാരത്തിന് ചകാരം വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ശശ്ചോടി വന്നു. തച്ച് ശിവ എന്ന് വന്നു. നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ വേറൊരു ശബ്ദമൊന്നേ ഉള്ളൂ. ക്രമപ്രകാരം എന്തു വന്നു? ആദ്യം ജസ്ത്വം വന്നു, പിന്നെ സ്തുത്വം വന്നു, പിന്നെ ചർത്വം വന്നു, പിന്നെ ഛത്വം വന്നു. ഛത്വവിധി എന്ന് പറയുന്നു. തച്ചിവ വരാത്ത വർഷത്തിൽ തച്ച് ശിവ. അവിടെ ഇവിടെ വിശേഷിച്ച ഒരു കാര്യം പറയുന്നുള്ളൂ, ത്രിപാദിയിലെ സൂത്രങ്ങൾ കൃപപ്രകാരം പ്രവർത്തിക്കുന്നു. ആദ്യം ജലാഞ്ജസു അന്ത്യമെന്ന് അതിവിടെ പറഞ്ഞില്ല, നമ്മൾ മനസ്സിലായിക്കോളും. അത് കഴിഞ്ഞ് സ്തോസ്ചുനാസ്തു വന്നു, പിന്നെ ഖരിച വന്നു, പിന്നെ ക്രമത്തിൽ അടുത്ത് പ്രാപ്തമാകുന്ന സൂത്രമാണ് എന്താണ് എന്താണ് ഛത്തുവിധി. അത് വരുന്നു. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം, ഷഷ്ഠോ അടി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു രൂപ ശ്രദ്ധിക്കത്തില്ല. ഏതാണ്? തച്ഛ്ലോകേന. ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നു. തച്ഛ്ലോകേന അതെഴുതി തത് ശ്ലോകേന എന്ന് പിരിച്ചെഴുതുന്നു. ശ്ലോകേന ശ്ലോകേന ശ്ലോകേന ശ്ലോകേന ശ്ലോകേന തത് ശ്ലോകേന. ഇവിടെ നോക്കുക, ഈ സൂത്രത്തിന്റെ നിമിത്തങ്ങൾ നോക്കുക. ജയ് ജയ്പ്പെടുന്നതാണ് ദകാരം. പിന്നെ അതിന്റെ വരത്തിൽ എന്തുണ്ട്? ശകാരമുണ്ട്, ശ്ലോക ശീല് ശകാരമുണ്ട്. സംയുക്താക്ഷരമെന്നേ ഉള്ളൂ, ശായും ലായും ചേർന്നിരിക്കുകയാണ്. ശായുടെ പരത്തിൽ അട്ട് വീണം, അതായത് ശീല് എന്നാണ്. ആ ല് അട്ടിൽപ്പെടുമോ? അട്ടിപ്പെടത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ശകാരത്തിന് ഛത്വം വരത്തില്ല. പക്ഷെ അങ്ങനെ ഛത്വം വന്ന രൂപങ്ങളുണ്ട്. അപ്പൊ ആ രൂപത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാണിനി സൂത്രം ഉണ്ടാക്കിയപ്പോ പാണിനിക്ക് അത് പറയാൻ പറ്റിയില്ല. അട്ടെന്ന് പാണിനി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചകാരം വരാത്തത്. നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് പറയാം. ഒന്നുകിൽ ഇങ്ങനെ ഒരു സംഭവം പാണിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ പാണിനിയുടെ കാലം കുറെ കഴിഞ്ഞപ്പോ ഈ നേരത്തെ എഴുതിയിരുന്നത് തശ്ലോകേന എന്നായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ രൂപമാറ്റം വന്നു, ഭാഷയ്ക്ക് മാറ്റം വന്നു, പരിണാമം വന്നു, തച്ഛ്ലോകേന എന്ന് എഴുതാൻ തുടങ്ങി. അപ്പോഴാണ് വാർത്തികാരൻ വന്ന് അത് കാണുന്നു. അപ്പോൾ വാർത്തികാരൻ പറഞ്ഞു, ഈ സൂത്രം പോരാ, ഷഷ്ഠോ അടിയെന്ന് സൂത്രം ഉണ്ടാക്കിയ പോരാ. പിന്നെ സൂത്രം എങ്ങനെ ഉണ്ടാകണം? ഷഷ്ഠോ അമീന്നുണ്ടാകണം ആണ് വാർത്തികാരന്റെ അഭിപ്രായം. ഷഷ്ഠോ അടിയെന്ന് പോരാ, ഷഷ്ഠോ അമീന്ന് പറയുമ്പോൾ ഏത് വരെ വരും? ഹായ് വരട്ട് ലണ് ഞമങ്ങണം നമ്മ. അപ്പൊ ലാവടെ കിട്ടും, ലാ കൂടി കിട്ടും. പിന്നെ അമ്മു അതുവരെ പോകുന്നതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നമുക്കിനി നോക്കാം. തൽക്കാലം മനസ്സിലാക്കാം സൂത്രം ശരിയല്ല. വാർത്തികാരേണ സൂത്രകാര ശിക്ഷ്യത്തെ, ഭാഷകാരനും മറ്റും പറയും. വാർത്തികാരൻ സൂത്രകാരനെ പഠിപ്പിക്കുന്നു ഇത് ശരിയല്ല, താങ്കൾ സൂത്രം ഉണ്ടാക്കിയപ്പോൾ അട്ടി എന്ന് പറഞ്ഞു അത് ശരിയല്ല. അവിടെ അമീന്ന് പറയണം എന്നാണ്. മുനീനാം ഉത്തരോത്തരം പ്രമാണം, മുനിമാരിൽ പിന്നീട് പിന്നീട് വരുന്നവർക്കാണ് പ്രമാണം. സൂത്രകാരം പറഞ്ഞ് ശരി, പക്ഷേ വാർത്തികാരൻ പറഞ്ഞു അതുപോലെ അട്ടെന്ന് പറയണം. അപ്പോൾ എന്നാലേ തച്ഛ്ലോകേന രൂപ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നു? നമ്മുടെ കാലം വന്നപ്പോൾ തച്ഛ്ലോകേന രൂപമുണ്ട്. അപ്പോൾ പാണിനിയുടെ നിയമം വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല, ഭാഷ മാറിപ്പോയി. രണ്ടു തരത്തിലും പറ്റാം. പാണിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും വരാം, പക്ഷെ അത് വൈയാകരണന്മാരെ സമ്മതിക്കില്ല. കാരണം അവരെ സമ്മതിക്കണം, പാണിനി കൃഷിയാണ്, കൃഷിയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു കാര്യവും വരത്തില്ല. പക്ഷേ അങ്ങനെ അതുകൊണ്ട് നമുക്കും വേണ്ട പാണിനിയെ മോശക്കാരനാകണ്ട. കാലം മാറി, ഭാഷ മാറി, മാറിയപ്പോൾ ശകാരത്തിന് ശകാരം വന്നു എന്ന് നമ്മൾക്ക് ചരിത്രപരമായി ചിന്തിച്ചിട്ട് മനസ്സിലാക്കാം. ഭാര്യ കുറ്റം പറയേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാർത്തകം. എന്താണ് ഛത്വം? അമീരിവാച്യം. ഛത്വം വിധിക്കുന്നത് അമി എന്ന് വെച്ചാൽ അമു പരമിരിക്കുമ്പോഴായിരിക്കണം, അട്ടുപരമിരിക്കുമ്പോഴായിരിക്കരുത് എന്നാണ് ഛത്വം. അമി ഇതിവാച്യം എന്ന് പറയേണ്ടതാണ്. എന്നാര് പറയുന്നു? കാത്യായനൻ പറയുന്നു. ഛത്വം അട്ടുപരമിരിക്കുമ്പോഴല്ല അമി. ഇനി ഇവിടെ നോക്കുക, ലാ എന്ന് പറയുന്ന അമ്മാണ് പരത്തിലിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുവരും? ശകാരത്തിന് ശകാരം വന്നിട്ട് എന്തുവരും? ശകാരം വരും. പക്ഷെ അതിനു മുമ്പ് അവിടെ ഏത് വരാം? ദകാരു ശകാരം വരികയല്ലേ. അപ്പൊ എന്തുവരാ അവിടെ? സ്തുത്വം വരാം. സ്തുത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? തജ് എന്ന് വരും. അത് വന്നു കഴിഞ്ഞാൽ ഏത് വരാം? ഖരിജ വന്ന് ചർത്തവും വരാം. അപ്പൊ എന്തുവരും? തജ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാർത്തികമനുസരിച്ച്, സൂത്രമനുസരിച്ചല്ല, വാർത്തികമനുസരിച്ച് എന്തുവരും? ഛകാരം വരും. അപ്പോൾ തച്ഛ്ലോകേന എന്ന് വരും. വികല്പമായിട്ടാണ് അതും. അപ്പോ തച്ച് ശ്ലോകേന തച്ഛ്ലോകേന എന്ന് വരും. സൂത്രത്തിൽ വന്നിരിക്കുന്നു. അപ്പോ നമ്മൾ സ്തോസ്നാശു പോയപ്പോഴാണ് ഇവിടെ എത്തിയത്. കാരണം അവിടെ ഇങ്ങനെ ഒന്നിന്റെ ആവശ്യം വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, തിരിച്ച് അവിടേക്ക് പോവാം. രാമശേതി ഇത് നമ്മൾ ഇന്നുമ്പ് ചെയ്തിട്ടുള്ളതാണോ? ഇല്ല, അല്ലെങ്കിൽ ചെയ്യാം. ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചെയ്യണ്ട. രാമശേത എന്നുള്ളത് രാമഹശേത എന്ന് പിരിക്കും. രാമസ് ശേത ബാക്കി നമുക്കറിയാമെന്നുള്ളതാണ്. ഇവിടെ എന്താണ്? സകാര തവർഗങ്ങൾക്ക് സകാര ചവർഗങ്ങളുമായിട്ട് യോഗം വന്നു. അപ്പോൾ രാമസ് ശേത എന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്തു? സസജുഷരു വന്നു, ഒരുത്തും വന്നു, ഖരവസാന ഒരു വിസർജനീയം വന്നു. പിന്നെ വിസർജനീയ സിസ വന്നു, സോസ്നസ്ചു വന്നു, ഖരിജ വരുമോ? വരാം. വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ജല്ലിൽപ്പെടുന്നതാണ് പൂർവ്വത്തിലെ സകാരം. ജല്ലെന്ന് പറയുമ്പോൾ ഹല്ല് വരെ വരും. സകാരം വന്നു. അടുത്തപോലെ തന്നെ പദാന്തസന്ധിയാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. രാമശ്ചനോതി ഇത് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. രാമഹ ചിനോതി എന്ന് പദം പദച്ഛേദം. രാമസ് ചിനോതി, രാമസ് ചിനോതി സസജുഷോരു ഖരവസാനയോർ വിസർജനീയ. രാമഹ ചിനോതി പിന്നെ രാമ ചിനോതി പിന്നെന്ത് വരുന്നു? രാമശ്ചിനോതി സകാലം വന്നു, പരിചയം വരുമോ ഇവിടെ? വരോ, വരാം. രാമശ്ചിനോതി എന്ന് സത്ത് ചിത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇത് സമാസമാണ്. അതിന് പരമാണ് നമ്മൾ ജഗച്ച ഒക്കെ ചെയ്തു, തച്ച ഒക്കെ ചെയ്തു. അതുകൊണ്ടത് നമുക്ക് വിടാം, സമാസമാണ്. ശാർങ്കിൻ ജയ അത് നോക്കാം. ശാർങ്കിൻ ജയ ശാർങ്കിൻ ജയ ഇവിടെ നോക്കുക. സ്തോസ്നാശു സകാര തവർഗത്തിൽപ്പെട്ടാണ് നകാരം. പരത്തിലിരിക്കുന്നു ശകാര ചവർഗത്തിൽപ്പെട്ട ജകാരം. ഇവിടെ ജലാഞ്ചുശാന്തി വരുമോ? എന്തുകൊണ്ട് ജലില്ല? അതുകൊണ്ട് അത് വരത്തില്ല. പിന്നെ വരുന്ന ചാൻസ് ഉള്ളത് ഏതിനാണ്? നശ്ചവ്യപ്രസാദം നമ്മൾ പഠിച്ചതനുസരിച്ച് അത് വരുമോ? ക്ഷവില്ല. അതുകൊണ്ട് അതിനും വരാൻ പറ്റത്തില്ല. ആശയം ഇവിടെ തന്നെ നമ്മൾ ഇതിനെ മാറ്റുകയാണ്. ചാറങ്കിൻ ചര എന്നാക്കിയാലോ നശ്ചവ്യപ്രസാദം വരും, ചായപ്പെടുന്നതാണ്. ചര ചരിക്കൂ എന്ന് വന്നു കഴിഞ്ഞാൽ മാറും. ഇവിടെ ജായ ആയതുകൊണ്ട് അത് ചവിൽപ്പെടുന്നില്ല. അതൊക്കെ നമ്മൾ ഓർത്തു വെക്കണേ. ചവൽ എന്ന് പറയുമ്പോൾ ചട്ടത്താവ്, കപ്പയ്യ്, അങ്ങനെ ഓർത്ത് വയ്ക്കണം. ചട്ടത്താവ് കപ്പയ്യ്, അങ്ങനെ ഓർക്കണം. അതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വരുന്നത്? സാറെങ്കിൽ ജയ, അവിടെ ഒരു ആവശ്യമില്ലാത്ത സാധനവും വച്ചിട്ടുണ്ട്, അതങ്ങ് കളയണം. സാറെങ്കിൽ ജയ, ജയ, അങ്ങനെ ജയിക്കട്ടെ. സാരംഗം കയ്യിലുള്ളവൻ, സാരംഗൻ ആരാണ്? സാരംഗി. ജയിക്കട്ടെ, ജയ. എന്ത് വരുന്നു ഇവിടെ? സ്തുനാസ്തു വരുമ്പോ എന്ത് വരും? തകാര നവർഗത്തിൽപ്പെട്ടു, സകാര തവർഗത്തിൽപ്പെട്ടു, ശകാര ചവർഗത്തിൽപ്പെട്ടു. അത് യഥാസംഖ്യം തന്നെ വരണം. അപ്പോ തവർഗത്തിൽ അവസാനത്തേണ് നകാരം, അതിന് ചവർഗത്തിൽ അവസാനത്തേണ് വരണം. ഏത് വരും? ഞാൻ വരും. സാർഗിൻ ജയ. സാർഗിൻ ജയ. ഇവിടെ വേറെ ആരെങ്കിലും ക്യൂവിലുണ്ടോ? ഉണ്ടോ? ഖരിജ വരത്തിൽ പൂർവത്തിലോ? ജല്ലില്ല, അതൊന്നും വരത്തില്ല. പ്രസാദമില്ല, പഠിച്ചാലും വരത്തില്ല. അപ്പൊ വിട്ടയ്ക്കുക. കേട്ടില്ല. സാറെങ്കിൽ ജയ രൂപ ശ്രദ്ധിച്ച് ഇനി അടുത്ത് നോക്കുക. അഷ്ടുനാഷ്ടു നമ്മൾ മുമ്പ് പഠിച്ചേണം. വരാത്ത രൂപങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? മറ്റേ സൂത്രത്തിന്റെ അതേ അർത്ഥം തന്നെ. ഇവിടെ അവിടെ ശകാര ചവർഗങ്ങളെന്ന് പറഞ്ഞു, അതിനു പേര് ഇവിടെ ശകാര ടവർഗം എന്ന് പറയുന്നു. വേറെ ഒരു വ്യത്യാസമില്ല. സകാര തവർഗങ്ങൾക്കടുത്ത് ഷകാര ടവർഗം വന്നു കഴിഞ്ഞാൽ ഇവിടെ സകാര തവർഗങ്ങൾക്ക് ഷകാര ടവർഗം ഒരു രാമഷ്ഠ എങ്ങനെ പിരിക്കും? പദച്ഛേദൻ രാമഹ ഷഷ്ഠ ഷഷ്ഠ എങ്ങനെ തുടങ്ങും? രാമ സുഷ്ഠ രാമഹ ഷഷ്ഠ രാമര് ഷഷ്ഠ രാമസ് ഷഷ്ഠ എല്ലാം പഴയതുപോലെ. അവസാനം എന്തുവരും? ഷ്ടുനാഷ്ടുഹു. സകാരത്തിന്റെ അടുത്ത് ഷകാരം വന്നു കഴിഞ്ഞാൽ യഥാസംഖ്യം സകാരത്തിന് എന്ത് തന്നെ വരണം? ഷകാരം തന്നെ വരണം. യഥാസംഖ്യം വരും ആദേശം. സോഷ്ടുനാഷ്ടു മനസ്സിലായെങ്കിൽ പിന്നെ ഇതിലും മനസ്സിലാക്കാവുന്നുമില്ല. അവിടെ ഷകാര ചവർഗം എന്ന് പറഞ്ഞു, ഇവിടെ ഷകാര വേറെ ഒരു വ്യത്യാസം. രാമഷ്ഠ ഷഷ്ഠ അങ്ങനെയല്ല എഴുതുന്നു, ഷഷ്ഠ. വട്ടത്തിൽ ഇട്ടാൽ അത് ഇട്ടയാകും. പഠിച്ചിട്ടില്ലേ? രാമഷ്ഠ ടാഠ ഷഷ്ഠം ഇതൊക്കെ തിരിഞ്ഞു പോകും. ചിലപ്പോൾ ഏത് ടായാണ്, എല്ലാം ഒരുപോലെ ആയിരിക്കും. നമ്മൾ ഉച്ചരിച്ചാലും തൊട്ട് തിരിയത്തില്ല. ഇനി മറ്റൊരു ഉദാഹരണം, രാമഷ്ഠീകത. ഇതും ഇതുപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. രാമഹ ടീകത എന്ന് പിരിക്കുന്നു. രാമസ് ടീകത അവിടെ നിന്ന് തുടങ്ങണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ എല്ലാ രൂപങ്ങളും നമുക്ക് ഒരിടത്തുകൊണ്ട് എത്തിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആകെ വിസർഗത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്ധി എല്ലായിടത്തും ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം. സകാരത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. വിസർഗത്തിൽ നിന്ന് തുടങ്ങാൻ പോയാൽ പ്രശ്നമാണ്. രാമസ് ടീകത, രാമര് ടീകത, രാമഹ ടീകത, രാമസ് ടീകത. സജുഷരു ഖരവസാനയോർ വിസർജനീയ വിസർജനീയസ്യ സഹ രാമസ് ടീകത. ഇവിടെ എന്ത് പറഞ്ഞു? സകാരത്തിന്റെ അടുത്ത് ടവർഗം ഇരിക്കുന്നു. സ്തോഷ്ടുനാഷ്ടു സകാര തവർഗു ഷകാര ടവർഗുമായിട്ട് യോഗം വന്നു. അപ്പൊ ആദേശ യഥാസംഖ്യം വരണം, അവിടെ രണ്ടാമത്താണ് ഇരിക്കുന്നത്. ഏത് സകാര ടവർഗം, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏതാണ്? ആദ്യത്താണ് സകാരം. അപ്പൊ ഏത് വരും? ആദ്യത്തെ എന്ന് വന്നിട്ട് രാമഷ്ഠീകത എന്ന് വരും. ഖരിജ വരുമോ? വരുമോ? ഖരിജ വരുമോ? ഖരുണ്ട്. പൂർവത്തില് വരാമോ? വരും. പിന്നെന്താ സംശയിക്കുന്നത്? പൂർവത്തില് ചെല്ലുണ്ട്, പരത്തില് കരുണ്ട്, കരിച വരാം. വാ അവസാനം വരത്തില്ല. എന്തുകൊണ്ട്? അവസാനമല്ല. അടുത്ത പേഷ്ട തട്ടിക എല്ലാ സമാസ സന്ധികളാണ്. നമ്മളിപ്പോ അത് ചെയ്യുന്നില്ല. നമ്മൾ സമാസം പഠിക്കുമ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ വരുന്നത് ചക്രിൻ ഠൗകസേ. ഇതാണ് നമ്മൾ നേരത്തെ ഒരിക്കൽ തെറ്റിച്ചെഴുതിയത്. ചക്രിൻ ഠൗകസേ. ഇത് എത്രാമത്തെ? ചക്രൻ ഠൗകസേ നാലാമത്തെ. ഇവിടെ നോക്കുക, സകാര തവർഗങ്ങളിൽപ്പെട്ടാണ് നകാരം. അതിൽ ഷകാര ടവർഗത്തിൽപ്പെട്ട ഠായുമായിട്ട് യോഗം വന്നു. അടുത്ത് ഏതിരിക്കണമെന്നൊന്നുമില്ല, ആ വർഗത്തിൽപ്പെട്ട ഒന്നിരുന്നാൽ മതി. ഇവിടെ തവർഗത്തിൽപ്പെട്ട ഒരു നകാരവും ടവർഗത്തിൽപ്പെട്ട ഒരു ഠകാരവും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഷ്ടുനാഷ്ടുഹു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടവർഗം ആദേശമായിട്ട് വരും. അപ്പൊ അവിടെ ഏതേ വരാവോ ആദേശമായിട്ട്? ടവർഗത്തിലെ അനുനാസികം വരാവെന്നൂടെ പറഞ്ഞിട്ടുണ്ടോ? അനുനാസത്തിന്റെ കാര്യം വല്ലതും പറയുന്നുണ്ടോ? സ്ഥാനേന്ദ്ര പ്രകാരം എന്തു പറഞ്ഞു? സ്ഥാനേന്ദ്രമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? സ്ഥാനേന്ദ്രമേ പറഞ്ഞിട്ട യഥാസംഖ്യം അനുദേശക സമാന പ്രകാരം യഥാസംഖ്യമേ വരാകും. യഥാസംഖ്യം കൊണ്ട് കിട്ടുന്ന കാര്യം സ്ഥാനേന്ദ്രം കൊണ്ടും കിട്ടും. പക്ഷെ ഇവിടെ അങ്ങോട്ട് പോയാൽ കുഴപ്പമാകും, പിന്നെ അനുനാസികം അതൊക്കെ പോകും. ഇവിടെ എന്തെടുക്കണം? യഥാസംഖ്യം ആദ്യമേ പറഞ്ഞു. അപ്പൊ ആ ക്രമത്തിനനുസരിച്ചേ വരാവും. അപ്പൊ ഇവിടെ സ്ഥാനി എന്ന് പറയുന്ന നകാരമായോണ്ട് അത് തവർഗത്തിൽ അഞ്ചാമത്തെയാണ്. ആദേശത്തിൽ അഞ്ചാമത്തെ തന്നെ വരണം. എന്നെ വരും. ഇപ്പൊ ചക്രൻ ഠൗകസേ എന്ന് വരും. ഇതിന് സാധാരണ പദാന്തത്തിൽ ഇങ്ങനെയൊക്കെ വരാറുള്ളൂ. സാധാരണ രൂപം വരുന്നത് ഇവിടെ കാണിച്ചിട്ടില്ലേ? ഒന്ന് രാമഷ്ഠ, രാമഷ്ഠ, അവിടെ ഷകാരം വരും, ഠകാരം വരവരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഊഹിക്കണം ദുഷ്ടുനാഷ്ടു എന്നാണ്. ഷകാരം വന്നു കഴിഞ്ഞാൽ ഊഹിക്കണം അത് സ്തുത്വം എന്നാണ്. ഷകാരം വന്നു കഴിഞ്ഞാൽ ഊഹിക്കണം അത് ഷ്ടുത്വം എന്നാണ്. പിന്നെ പരത്തിൽ ടവർഗം ഇരിക്കും, പൂർവ്വത്തിൽ നകാരവും കണ്ടു കഴിഞ്ഞാൽ ഊഹിക്കണം അത് ഷ്ടുത്വം എന്നാണ്. പരത്തിൽ ചവർഗവും പൂർവ്വത്തിൽ ഞകാരവും വന്നു കഴിഞ്ഞാൽ അത് ഊഹിച്ചോണം അത് സ്തുത്വം എന്നാണ്. പിന്നെ ഈ ഞകാരം വരുന്ന വേറൊരു ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണോ ഞകാരം ആദേശമായിട്ട് വരുന്ന വേറെ ഒരു സൂത്രം നമ്മൾ പഠിച്ചത്? പഠിച്ചിട്ടില്ലേ? മോനുസ്വരം അനുസ്വാരം എഴുതിക്കുന്നുള്ളൂ. ആ പദാന്തസ്യ പറയുമ്പോൾ എന്തുവരുന്നു? പരത്തിന്റെ സവർണം വരാം എന്ന് പറയുമ്പോൾ പരത്തിൽ ചായാണ് ഇരിക്കണമെങ്കിൽ എന്തുവരും? പൂർവ്വത്തില് ഞകാരം. അത് ശ്രദ്ധിക്കണം മോനുസ്വാരപ്രകാരം. അനുസ്വാരത്തിന് പരസവർണം വരുമ്പം ഇതുപോലെ തന്നെ വരും. അത് ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരും. അവിടെ അനുസ്വാരം വന്നിട്ട് പരസവർണം വരികയാണ്. ഇവിടെയാണെങ്കിലോ നകാരത്തിന് തവർഗത്തിലെ നകാരത്തിന് ഞകാരം വരുന്നു. ചവർഗത്തിലെ ഞാൻ വരും ശർഗിഞ്ജയ. അതെല്ലാം പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടും. ഇപ്പൊ കൂടുതൽ ചിന്തിച്ചിട്ട് തല പോയിക്കണ്ട. നിങ്ങളുടെ തകലയും പോയി, എന്റെ തലയും പോയി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ.